ഉപമാസൂര്യകാതിവത്യേവം ചയമാത്മാചൈതന്യ ജലസൂര്യകാതിവത് ഇത്യുപമാ ഉപാധിയതേ മോക്ഷശാസ്ത്രേഷു. ഇവിടെ പരമാത്മാവ് വാങ്മന സുഹൃത്തുക്കളെ അതീതനാണ്, നിർവിശേഷനാണ്, നിർഗുണനാണ്. അതിനെ ബോധിപ്പിക്കുന്നത് അന്യമായ സർവത്തിനെയും നിഷേധിച്ചിട്ടാണ്. അതാത് ആദേശോ നേതി നേതി എന്നിങ്ങനെ അതേസമയം അതിൻ്റെ കാൽപ്പനികമായ സഗുണഭാവങ്ങൾ, അത് പരമാർത്ഥമല്ല, കാൽപ്പനികമാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജലസൂര്യകാതിവ ജലപ്രതിബിംബം പോലെയുള്ള ഉപമകൾ പറയുന്നത്. ഉപമയും മറ്റും പറയുന്നത് കാൽപ്പനികമായ രൂപത്തെ ആശ്രയിച്ചിട്ടാണ്, പാരമാർത്ഥിക രൂപത്തെ ആശ്രയിച്ചിട്ടല്ല. അതാണ് അത് യഥ ഏവം ചായമാത്മാ ചൈതന്യ രൂപവും. ഈ ആത്മാ ചൈതന്യ രൂപമാണ് പറഞ്ഞാൽ മറ്റൊന്നും അതിനകത്തില്ല, മറ്റു ഗുണങ്ങളൊന്നുമില്ല, കേവലം ചൈതന്യം മാത്രം. എന്നൊരു വിശേഷങ്ങളൊന്നുമില്ല, അത് തന്നെ നിർഗുണമാണ്. വാങ് മനസ്സാതീത മുമ്പ് വിശദീകരിച്ചു, വാക് മനസ്സുകൾക്ക് അതീതനാണ്. പരപ്രതിഷേധോപദേശോ, പര പ്രതിഷേധേനയാണ് ഇതിൻ്റെ ഉപദേശം. മറ്റുള്ളതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഉപദേശം ഇതിനുപദേശിക്കുന്നത്, നീതി നീതി എന്നിങ്ങനെ. അതേവ അതുകൊണ്ടാണ് അസ്യ ഉപാധി നിമിത്തം ആ പാരമാർത്ഥികയും വിശേഷവത്താം. ഉപാധി നിമിത്തമായിരിക്കുന്ന പാരമാർത്ഥികമല്ലാത്ത വിശേഷവത്ത സൗണഭാവം, അതിനെ അതിൻ്റെ താല്പര്യത്തിൽ അഭിപ്രായത്തിയ ജലസൂര്യകാതിവത്, ജലസൂര്യകാതിവത് ജലത്തിൽ പ്രതിബിംബിച്ച സൂര്യനെപ്പോലെ. ഇത്യുപമ ഉപാധി ഇങ്ങനെയുള്ള ഉപമകളെല്ലാം പലയിടത്തും സ്വീകരിച്ചിരിക്കുന്നു. മോക്ഷശാസ്ത്രേഷു, മോക്ഷശാസ്ത്രങ്ങളിൽ പ്രതിബിംബ ദൃഷ്ടാന്തം പറയുന്നത് കാൽപ്പനികമായ ഈശ്വരരൂപത്തെ ആശ്രയിച്ചിട്ടാണ്. യഥാ ഹേം ജ്യോതിരാത്മാവ് വിവസ്വാൻ അപ്പോ ഭിന്ന ബഹുധ ഏകോ അനുഗച്ഛൻ വാധിന ക്രിയതേ ഭേദരൂപോ ദേവ ക്ഷേത്രേഷു ഏവം അജോയം ആത്മാ പറയുന്നു. യഥാ ഹേയം ജ്യോതിരാത്മാ ജ്യോതിസ്വരൂപനായ ജ്യോതിരാത്മാ ജ്യോതിസ്വരൂപനായ വിവസ്വാൻ വിവസ്വാൻ സൂര്യൻ അപഹ അനുഗച്ഛൻ ഭിന്നാഹ ബഹുത ഏകഹ വിവസ്വാൻ ഏകനായ വിവസ്വാൻ ഭിന്നാഹ ബഹുത അപഹ അനുഗച്ഛൻ ഉപാധിനാ ക്രിയത്തെ ഭേദരൂപ ഭിന്നാഹ ഭിന്നമായി ഏകനായ ഏകഹ വിവസ്വാൻ ഭിന്ന ഭിന്നനായി ബഹുത പലപ്രകാരത്തിൽ അപഹ അനുഗച്ഛൻ ജലത്തെ പ്രതിബിംബിക്കുന്നു ജലത്തെ അനുഗമിക്കുന്നു എന്ന് വെച്ചാൽ ജലത്തിൽ പ്രതിബിംബിക്കുന്നു എന്നർത്ഥം അപഹ അനുഗച്ഛൻ ജലത്തെ പ്രതിബിംബിക്കുന്നു ഉപാധിന ക്രിയതേ ഭേദരൂപോ ദേഹ ക്ഷേത്രേഷയും അജോയമാത്മാ ഏവം അതുപോലെ അജോയമാത്മാ അജനായിരിക്കുന്ന ഈ പരമാത്മാവ് ക്ഷേത്രേഷു ഓരോരോ ശരീരങ്ങളിലും ദേവ ഈ ദേവൻ അയമാത്മാ അജഹ ദേവ ഉപാധിന ഭേദരൂപ ക്രിയത്തെ ഉപാധികളെ കൊണ്ട് ഭേദരൂപ ക്രിയത്തെ നാനാരൂപങ്ങളെ സൃഷ്ടിക്കുന്നു ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകഥ ബഹുധ ചൈവ ദൃശ്യത്തെ ജലചന്ദ്രൻ ഏക ഏവ ഹി ഭൂതാത്മാ സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൻ ഈശ്വരൻ ഏക ഏവ ഏകൻ തന്നെയാണ് എങ്കിലും ഭൂതേ ഭൂതേ വ്യവസ്ഥിത സർവഭൂതങ്ങളിലും ഭൂതേ ഭൂതേ വ്യവസ്ഥിതനായിരിക്കുന്ന ഭൂതാത്മാവായിരിക്കുന്ന ഏകനായിരിക്കുന്ന ഈ പരമാത്മാവ് ഏകഥ ബഹുത ജൈവദൃശ്യത്തെ ജലചന്ദ്രവത് ഏകനായും പലതായും അനുഭവപ്പെടുന്നു ജലചന്ദ്രനെ പോലെ പ്രതിബിംബ ചന്ദ്രനെ പോലെ ഇത്യവുമാനുഷ്യ അതുകൊണ്ട് ഒന്ന് തന്നെ പലതായി കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് സത്യവും പലതായുള്ള രൂപങ്ങൾ അസത്യവുമാണ് അത് ഉപമയിലൂടെ വ്യക്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അമ്പുവത് അഗ്രഹണാത്വം എന്ന തഥാത്വം എന്ന ജലസൂര്യകാദി തുല്യത്വം ഇഹോപബദ്ധ്യതേ തദ്വത് അഗ്രഹണാത് പറയുന്നു പരമാത്മാവ് പല രൂപത്തിലായിരിക്കുന്നു പ്രതിബിംബത്തെ പോലെ എന്ന് പറയുന്നത് ശരിയില്ലെന്നാണ് അങ്ങനെ ഇവിടെ ഗ്രഹിക്കാൻ കഴിയത്തില്ല ഒരുപക്ഷമാണ് എന്ന ജലസൂര്യകാദി തുല്യത്വം ഇഹോപബദ്ധ്യതേ ജലപ്രതിബിംബ തുല്യം എന്ന് പറയുന്നതിന് യുക്തിയില്ല എന്ന ഉപപദ്ധ്യത അത് യുക്തിയുക്തമല്ല തദ്വതഗ്രഹണ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് സൂര്യോദിഭ്യോ ഹി മൂർത്തിഭ്യാ പൃഥദ്ഭൂതം വിപ്രകൃഷ്ടദേശം മൂർത്തം ജലം ഗ്രഹ്യത്തെ തത്ര യുക്ത സൂര്യാദി പ്രതിബിംബോദയ സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ പതിക്കുന്നത് ശരിയാണ് കാരണം സൂര്യനിൽ നിന്ന് ഭിന്നമാണ് ജലം അത് മറ്റൊരു സ്ഥലത്താണ് സൂര്യന്റെ സ്ഥലത്തല്ല ജലത്തിന്റെ സ്ഥലം മൂർത്തമാണ് ജലം മൂർത്തമായ ജലത്തിൽ സൂര്യന്റെ പ്രതിബിംബം പതിയും അത് സ്വച്ഛമാണ് അങ്ങനെ പല വിശേഷതകളുമുണ്ട് സൂര്യനെ അപേക്ഷിച്ച് അതുകൊണ്ട് സൂര്യപ്രതിബിംബം ജലത്തിൽ വരുന്നു എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ പരമാത്മ പ്രതിബിംബം ശരീരത്തിൽ വരുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് അതാണ് സൂര്യാദിഭ്യോ ഹി മൂർത്തേഭ്യ സൂര്യാദികൾ മൂർത്ത രൂപങ്ങളുള്ളവയാണ് ആകൃതിയും ഗുണവും എല്ലാം ഉള്ളതാണ് മൂർത്തം ക്രിയയും എല്ലാം ഉള്ളതാണ് പൃഥഗ്ഭൂതം അതിൽ നിന്ന് വേറിട്ടുള്ള ഒന്നാണ് ജലം വിപ്രകൃഷ്ടദേശം അതിൻ്റെ ദേശം സ്ഥലം വേറെയാണ് സൂര്യൻ ആകാശത്താണെങ്കിൽ ജലം ഭൂമിയിലാണ് മൂർത്തം ജലവും മൂർത്തമാണ് രൂപം ആകൃതി ക്രിയ എല്ലാം ഉള്ളതാണ് ജലം ഗൃഹീതയെ തത്ര യുക്ത സൂര്യാദി പ്രതിബിംബൂതെ. അവിടെ സൂര്യാദി പ്രതിബിംബം ശരിയാണ്. നത്വാത്മാ മൂർത്തോ നച്ച അസ്മാത് പ്രതഗ്ഭൂത വിപ്രകൃഷ്ടദേശശ്ച ഉപാധേയ സർവഗതത്വ സർവാനന്ദ്യത്വച്ച തസ്മന്ത യുക്തവും ദൃഷ്ടാന്ത. നത്വാത്മാ മൂർത്തം, പക്ഷെ പരമാത്മാവ് സൂര്യനെ പോലെ ഒരു മൂർത്ത രൂപമല്ലല്ലോ പ്രതിബിംബം പതിക്കുന്നതിന്. പ്രതിബിംബം പതിക്കുന്നതിന് ആ ബിംബത്തിൽ രൂപം വേണം, സൂര്യനിൽ അതുണ്ട്. അതിൻ്റെ വർണ്ണം ജലത്തിൽ പതിക്കാം, പക്ഷെ പരമാത്മാവിനെന്താ വർണ്ണം? നത്വാത്മാ മൂർത്തവും. ഇനി പ്രതിബിംബം പതിക്കണമെങ്കിൽ ഭേദം വേണം. പരമാത്മാവിൽ നിന്നും ഭിന്നമായ ഒരു സ്ഥലത്തിരിക്കുന്ന അതല്ല ജീവാത്മാവ്. സൂര്യനിൽ നിന്നും ഭിന്നമായ സ്ഥലത്താണ് ജലം ഇരിക്കുന്നത്. സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ വരാം, പക്ഷെ ഇവിടെ എങ്ങനെ സംഭവിക്കും? നത്ത് ആത്മാ മൂർത്തോ എന്നു വെച്ചാൽ അസ്മാത് പൃഥക്ഭൂത. പരമാത്മാ മൂർത്ത അല്ല, പിന്നെ അത് ജീവനിൽ നിന്നും ഭിന്നമല്ല. വിപ്രകൃഷ്ട ദേശസ്ഥ ദേശാസ്ഥ, ഈ ജീവന്മാരൊന്നും പരമാത്മാവിൽ നിന്നും ഭിന്നമായ ദേശത്തിലുള്ള ഉപാധികളിൽ പ്രതിബിംബിക്കുന്നതല്ല. വിപ്രകൃഷ്ട ദേശാസ്ഥ ഉപാധി, ഉപാധികളൊന്നും അങ്ങനെ സ്ഥാനം മാറിയിരിക്കുന്നതല്ല. എന്തുകൊണ്ട്? സർവഗതത്വ സർവ ആനന്ദ്യത്വച്ച്, പരമാത്മാവ് സർവവ്യാപിയാണ്. അത് അനന്തമാണ്, പരിച്ഛേദ ശൂന്യമാണ്. ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യമാണ് പരമാത്മാവ്. പരമാത്മാവ് ഒരു സ്ഥലത്തിരിക്കുന്നു, അതിൻ്റെ പ്രതിബിംബം ഇവിടെ അന്ധകരണത്തിൽ പതിയുന്നു. ഇതെങ്ങനെ ശരിയാകും? സർവവ്യാപിയും അപരിച്ഛിന്നനുമായിരിക്കുന്ന പരമാത്മാവിൻ്റെ പ്രതിബിംബം പതിയാൻ കഴിയത്തില്ല. ഇല്ലാത്തൊരു സ്ഥലം വേണ്ട അതിൻ്റെ പ്രതിബിംബം പതിയാൻ. അതാണ് സർവഗതത്വ സർവാനന്ദ്യ തസ്മാത് അയുക്തോയും ദൃഷ്ടാന്ത. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രതിബിംബ ദൃഷ്ടാന്തം ശരിയല്ല എന്ന് പൂർവപക്ഷി പറയുന്നു. അത്ര പ്രതിവിധീയതയെ അതിന് സമാനം പറയുന്നു. വൃത്തി ഹ്രാസ ഭാക്വ അന്തർഭാവാത് ഉഭയ സാമഞ്ജസ്യ ഏവം യുക്തേവത്വയം ദൃഷ്ടാന്തോ വിവക്ഷിത അംശ സംഭവ പറയുന്നു. ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിനൊരു ദോഷമില്ല. ഞങ്ങൾ പറയുന്നത് മറ്റു കാര്യങ്ങളാണ്. പരമാത്മാ വ്യാപിയാണ്, അന്ധകരണം വേറെ എല്ലാം ഒരു സ്ഥലത്താണ്. പരമാത്മാവ് അമൂർത്തമാണ്, പ്രതിബിംബം പതിയത്തില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം വേറെ കാര്യങ്ങളാണ്. ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ അതിലെ വിവക്ഷിതമായ അംശം എന്തോ അതെടുക്കുക. അതൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം അതേ ഉള്ളൂ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ. ഈ പറയുന്നതെന്ന് ദൃഷ്ടാന്തത്തിന്റെ ഭാഗമേ അല്ല. യുക്തേവത്വയും ദൃഷ്ടാന്തവും. അതുകൊണ്ട് പറഞ്ഞ ദൃഷ്ടാന്തം ശരിയാണ്. വിവക്ഷിത അംശ സംഭവമാണ്. ദൃഷ്ടാന്തമായി ഏതിനാണോ നിർദ്ദേശിച്ചത് അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കും. ദൃഷ്ടാന്തമല്ലാത്തതിനെ ദൃഷ്ടാന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് തകരാറ് വരുന്നത്. അതുമെല്ലാം ദൃഷ്ടാന്തത്തിന്റെ ഭാഗമാണ്, പക്ഷെ അതുകൂടെ ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെ? നഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തികയോഹോ ക്വചിത് കഞ്ചിത് വിവക്ഷിതാംശം മുക്ത സർവസാരൂപ്യം കേനചിത് ദർശയിതും ശക്യതേ. സർവസാരൂപ്യേഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തിക ഭാവ ഉച്ചേദേവ പറയുന്നു. ഒരു ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും, ഏതിനാണോ ദൃഷ്ടാന്തം പറയുന്നത് ദാഷ്ടാന്തിയും, ഇത് രണ്ടും പൂർണ്ണമായി യോജിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ദൃഷ്ടാന്തം ഈ ലോകത്തുണ്ടാകത്തില്ല. ദൃഷ്ടാന്തം ദാഷ്ടാന്തികമായി തന്നെ മാറും. അങ്ങനെ ഒരു ദൃഷ്ടാന്തം ആർക്കും ഒരിടത്തും പറയാൻ പറ്റില്ല. ചന്ദ്രനെ പോലെയാണ് മുഖം എന്ന് പറയുമ്പോൾ മുഖം തന്നെ സ്വയം ചന്ദ്രനായാൽ പിന്നെ എങ്ങനെ ദൃഷ്ടാന്തം പറയും? സാധ്യമേ. രണ്ടിലും എന്തോ ചില സാദൃശ്യങ്ങളുണ്ട്, സമാന ധർമ്മങ്ങളുണ്ട്, അത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ആണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ രണ്ടിനെ ഒന്നാക്കി കഴിഞ്ഞാൽ ദൃഷ്ടാന്തമാകത്തില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്നാകാത്ത ഭാഗങ്ങൾ അതുകൂടെ വിവക്ഷിതമല്ല. അണുനഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തികയോഹോ, ദൃഷ്ടാന്ത ദാഷ്ടാന്തികങ്ങളിൽ കൊച്ചിത് കഞ്ചിത് വിവക്ഷിതാംശം മുക്ത്വ, ചില സ്ഥലങ്ങളിൽ ചില വിവക്ഷിതമായ അംശത്തെ വിട്ടിട്ട് സർവസാരൂപ്യം കേനചിത് ദർശയിതു ശക്തി. അങ്ങനെ സർവസാരൂപ്യം ആർക്കും കാണിക്കാൻ സാധ്യമല്ല. വിവക്ഷിതാംശത്തെ എടുക്കുക, എന്താണ് ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് അതെടുക്കുക, ബാക്കി ദൃഷ്ടാന്തമേ അല്ല. സർവസാരൂപ്യം അല്ല, ഇനി നിങ്ങൾ സർവസാരൂപ്യം വേണം ദൃഷ്ടാന്തത്തിനെന്ന് വാശി പിടിച്ചാൽ ചന്ദ്രനെ പോലെയാണ് മുഖമെന്ന് പറയാൻ പറ്റത്തില്ല. ചന്ദ്രൻ പപ്പടം പോലെയായിരിക്കുന്ന അതുപോലെയാണോ മുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അങ്ങനെ ഒരു മുഖം കിട്ടത്തില്ല അതേ ഷേപ്പിൽ. ആർക്കും അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. സർവസാരൂപ്യം കേനജി ദർശയിതും നശിക്കതേ സർവസാരൂപ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ, ചന്ദ്രന് സമമായി ചന്ദ്രനേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊരു ഉപമയുണ്ട്, അങ്ങനെ പറയാൻ കഴിയും. സർവസാരൂപ്യഹി ദൃഷ്ടാന്ത ദാഷ്ടാന്തിക ഭാവ ഉച്ഛേദ, ദൃഷ്ടാന്ത ദാഷ്ടാന്തികങ്ങൾക്ക് ഉച്ഛേദം സംഭവിക്കും. അങ്ങനെ പിന്നെ പറയാൻ പറ്റില്ല ഇത് ദൃഷ്ടാന്തമാണ് ഇത് ദാഷ്ടാന്തികമാണെന്ന് പറയാൻ കഴിയത്തില്ല. നച്ചം സ്വമനീഷയാ ജലസൂര്യാദി ദൃഷ്ടാന്തത്തിന്. അത് മാത്രമല്ല പറയുന്നു, ഭാഷകാരം പറയുന്നു, ഞാൻ ഇരുന്ന് കൽപ്പിച്ചുണ്ടാക്കിയ ഒരു ദൃഷ്ടാന്തമല്ല ഇത്, ശാസ്ത്രത്തിലുള്ള ഒരു ദൃഷ്ടാന്തത്തെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പേരിൽ ആരോപണം പറയണ്ട. നചൈതം സ്വമനീഷയ ജലസൂര്യകാതി ദൃഷ്ടാന്ത പ്രണയം. സ്വബുദ്ധി കൊണ്ട് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തത്തെ ഉണ്ടാക്കി പറഞ്ഞതല്ല ശാസ്ത്രപ്രണീതസ്യത്വ അസ്യ പ്രയോജനമാക്കും പന്യസ്. ഇത് ശാസ്ത്രപ്രണീതമാണ് എന്നുവെച്ചാൽ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അതിന്റെ പ്രയോജനം പറയുന്നു. ശാസ്ത്രപ്രണീതസ്യത്വ അസ്യ ശാസ്ത്രപ്രണീതമായ ഇതിന്റെ പ്രയോജനം മാത്രം, പ്രയോജനം മാത്രത്തെ പറയുകയാണ്. കിം പുനരത്ര ഭൂക്ഷിതം സാരൂപ്യം, ശരി എന്നാൽ എന്താണ് ഇവിടെ സാരൂപ്യം? നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാരൂപ്യം എന്താണ്? തദ്വിച്ചത് അത് പറയാം. വൃദ്ധി ഹ്രാസ ഭാക്തമിതി, അതാണ് സാരൂപ്യം. വൃദ്ധി ഹ്രാസ ഭാക്തം സൂത്രത്തിലുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുന്നു. ജലഗതം സൂര്യപ്രതിബിംബം ജലവൃദ്ധു വർദ്ധതേ ജലഹ്രാസേ ഹസതി ജലചലനേ ചലതി ജലഭേദേ ഭിദ്യതേത്യേവം ജലധർമ്മ അനുയായി ഭവതി. അപ്പോൾ പ്രതിബിംബം ജലധർമ്മത്തെ അനുസരിക്കുന്നു, അതാണ് ജലധർമ്മ അനുയായി. ഇതാണ് ഇവിടെ പറയുന്ന സാധർമ്മ്യം. ദൃഷ്ടാന്തത്തും ദാഷ്ടാന്തികവും പറയുമ്പോൾ അതാണ് പറയുന്നു. ജലം വറ്റി വറ്റി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സൂര്യനും ചെറുതായി ചെറുതായി വരും. ഒരു തുള്ളി ജലമാകുമ്പോൾ അതിലൊരു പൊട്ടുപോലെ ഇരിക്കും സൂര്യൻ. പിന്നെ ജലം ചലിക്കുമ്പോൾ സൂര്യനും ചലിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വൃദ്ധി ഹ്രാസങ്ങൾ ചലനം, ഇതൊക്കെയാണ് ഇവിടുത്തെ സാധർമ്മ്യം പറയുന്നത്. അതുപോലെ അന്ധക്കരണത്തിനനുസരിച്ച് പ്രതിബിംബത്തിന് മാറ്റം വരുന്നു. അന്ധക്കരണം ചലിക്കുന്നത് കൊണ്ട് പ്രതിബിംബവും ചലിക്കുന്നതായി തോന്നുന്നു. ജീവൻ സ്വയം താൻ വികാരിയാണെന്ന് അനുഭവപ്പെടുന്നു. താൻ പരമാത്മസ്വരൂപനാണെങ്കിലും അന്ധക്കരണത്തിന്റെ വികാരങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ട് താൻ വികാരിയാണെന്ന് തോന്നുന്നു. താൻ സുഖിയാണ് ദുഃഖിയാണ് തോന്നുന്നു. അപ്പോൾ ഇവിടെ പ്രതിബിംബം എന്ന് പറയുന്നത് ബുദ്ധി താതാത്മ്യമാണ്, അന്ധക്കരണത്തിൽ സംഭവിക്കും. അതുകൊണ്ട് അഹം എന്നുള്ള അഭിമാനം, ആ അഭിമാനം വന്നിട്ട് ആ താതാത്മ്യം എവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നു അതനുസരിച്ച് അന്ധക്കരണത്തിൽ ഇന്ദ്രിയങ്ങളോട് ശരീരത്തോട് ബാഹ്യപ്രപഞ്ചത്തോട് എല്ലാം താതാത്മ്യം വന്നിട്ട് വൃദ്ധി ഹ്രാസങ്ങൾ. ധനം വർദ്ധിക്കുമ്പോൾ താൻ സമ്പന്നനായി എന്ന് വരുന്നു, ധനം കുറയുമ്പോൾ താൻ ദരിദ്രനായി എന്ന് വരുന്നു, ശരീരം വളരുമ്പോൾ താൻ വളരുന്നു എന്ന് വരുന്നു, ശരീരം ക്ഷയിക്കുമ്പോൾ താൻ ക്ഷയിക്കുന്നു എന്ന് വരുന്നു. ഇങ്ങനെ സർവത്ര വൃദ്ധിഹ്രാസങ്ങൾ, ചലനം. ശരീരം ചലിക്കുമ്പോൾ ചൈതന്യ സ്വരൂപനായ താൻ ചലിക്കുന്നു എന്നു, ശരീരമാണ് നടക്കുന്നത്, പക്ഷേ അതിനോട് താതമ്യപ്പെട്ടതുകൊണ്ട് ചൈതന്യം സഞ്ചരിക്കുന്നു. ചൈതന്യം സഞ്ചരിക്കില്ല എന്നുള്ള വ്യക്തമായിട്ട് അറിയാം, കാരണം ചൈതന്യം ബോധമാണ്. ബോധം എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ക്രിയ സംഭവിക്കുന്നു? വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകും ബോധത്തിൽ ക്രിയ സംഭവിക്കുന്നില്ല, പക്ഷേ എൻ്റെ അനുഭവം എന്താണ്? ഞാൻ സഞ്ചരിക്കുന്നു. അപ്പൊ സഞ്ചാരം എവിടെ സംഭവിക്കുന്നു? ശരീരത്തിലാണ്. അപ്പൊ ശരീരത്തിലെ സഞ്ചാരത്തെ അനുഭവിച്ചുകൊണ്ട് അത് ബോധത്തിലേക്ക് ആരോപിച്ചിട്ട് ഞാൻ സഞ്ചരിക്കുന്നു. അന്യോന്യ അധ്യാസം എന്ന് പറയും. ചൈതന്യത്തെ ശരീരത്തിലേക്കും ശരീരധർമ്മങ്ങളെ ചൈതന്യത്തിലേക്കും. ചൈതന്യധർമ്മം എന്ന് പറയുന്നത് ചേതനയാണ്, അത് ചൈതന്യത്തിന്റെ സ്വരൂപമാണ് ചേതന. അത് ശരീരത്തിലോട്ട് താതാത്മ്യപ്പെട്ടിട്ട് എന്ന് പറയുന്നത് ഈ ശരീരം ചേതനമാണോ എന്ന് പറയും. അപ്പൊ ചൈതന്യധർമ്മത്തെ ശരീരത്തിൽ ആരോപിക്കുന്നു. ചൈതന്യധർമ്മം ചേതനത്വം ശരീരസ്വരൂപമാണ്, ചേതനസ്വരൂപമാണ് ചൈതന്യധർമ്മം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അവിദ്യ കൊണ്ട് എന്നുവെച്ചാൽ ആ ചൈതന്യം എന്ന് പറയുന്നത് ചേതനസ്വരൂപമാണ് എന്നുള്ള ബോധം ഇല്ല, മറിച്ച് അതിന് ആ ബോധമില്ലാത്ത കൊണ്ട് ശരീര താതാത്മ്യം വന്നിട്ട് ശരീരം ചൈതന്യവത്താണ്, ശരീരധർമ്മമാണ് ചൈതന്യം എന്നറിഞ്ഞു. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തകരാറ് അവിടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തിൽ ചൈതന്യമുണ്ട്, ബോധമുണ്ട്, ശരീരത്തിൽ പ്രാണനുണ്ട്, ജീവനുണ്ട്. എന്നിട്ട് കരുതുന്നു ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയി, ചൈതന്യം പോയി. ചൈതന്യം ശരീരത്തിൽ വന്നിട്ടുമില്ല, ശരീരത്തിൽ നിന്ന് പോകുന്നു, രണ്ടും സംഭവിക്കുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പൊ ശരീരത്തിലേക്ക് ചൈതന്യം വന്നാൽ അത് ജനനമായി, ശരീരത്തിൽ നിന്ന് ചൈതന്യം പോയി കഴിഞ്ഞാൽ അത് മരണമായി. ഇത് രണ്ടും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. ചൈതന്യം സദാ ചൈതന്യമായി തന്നെയിരിക്കുന്നു. പക്ഷെ അത്തരം ചൈതന്യത്തെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നു, ശരീരത്താതാത്മ്യം. അത് സംഭവിച്ചിട്ട് പറയുന്നു ചൈതന്യം എവിടെയിരിക്കുന്നു? ശരീരത്തിലിരിക്കുന്നു. അതെവിടെ നിന്ന് വന്നു? ബ്രെയിനിൽ നിന്ന് വന്നു. ഇപ്പൊ ചൈതന്യം എവിടെയാണ് ഉണ്ടായത്? ബ്രെയിനിലാണ്. ഇത് ചൈതന്യം എങ്ങനെ ശരീരത്തിൽ വന്നു, ശരീരം എങ്ങനെ ചൈതന്യവത്തായി, അതെങ്ങനെ ബ്രെയിനിൽ വന്നു, ഇതൊക്കെ ശരീരത്തെയോ ബ്രെയിനിനെയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചൈതന്യത്തെ അവിടെ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ബ്രെയിനിൽ നിന്നാണ് ചൈതന്യം ഉണ്ടായത് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അത് ഇതിനെക്കുറിച്ച് എല്ലാ പഠനങ്ങളും നടത്തുന്ന വ്യക്തി ഈ ചൈതന്യം എങ്ങനെ വന്നു, ആ വ്യക്തിക്ക് ഒരിക്കലും ഈ അധ്യാസത്തെ കുറിച്ച് ബോധമില്ല, താതാത്മ്യത്തെ കുറിച്ച് ബോധമില്ല. താതാത്മ്യത്തെ കുറിച്ചുള്ള ബോധമില്ലാതിരുന്നു കഴിഞ്ഞാൽ ആത്മ അനാത്മ വിവേകം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അയാൾ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ശരീരത്തിൽ താതാത്മ്യ രൂപത്തിലിരിക്കുന്ന ചൈതന്യത്തെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ആ ചൈതന്യത്തിന്റെ സ്ഥാനം ശരീരമായിട്ടേ അറിയാൻ കഴിയും. അപ്പോൾ പറയും അതെങ്ങനെ ശരീരത്തിൽ നിന്ന് വേറെ വരാൻ വഴിയില്ല, അതുകൊണ്ട് ചൈതന്യം എന്ന് പറയുന്നത് ശരീരസംഘാതത്തിൽ ഉണ്ടാകുന്നതാണ്. ശരീരസംഘാതം അതിൽ അതിങ്ങനെ ഉണ്ടാകുകയാണ്. ഈ സംഘാതം, ആ സംഘാതത്തിന് തകരാറ് വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. ചാർവാകന്മാരും മറ്റും പറയുന്നത് അങ്ങനെയാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാരും മിക്കവാറും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെയല്ല, ചൈതന്യ താതാത്മ്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശരി, മറിച്ച് എല്ലാവരും പറയുന്നതാണ്. എന്തുകൊണ്ടങ്ങനെ ചിന്തിക്കുന്നു? കാരണം യുഷ്മദസ്മത് പ്രത്യേകോചരയോഹോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആ രീതിയിൽ ഒരിക്കലും അവർ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല. അദ്വൈതത്തിൽ ആ രീതിയിലാണ് കാര്യം പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ ശരീരത്തിലുള്ള ചൈതന്യത്തെ ശരീരനിഷ്ഠമായി പഠിച്ചാൽ ഒരിക്കലും ഇതിന് മറുപടി കിട്ടത്തില്ല. മറിച്ച് അത് ചൈതന്യനിഷ്ഠമായി തന്നെ ചിന്തിക്കണം. ഇവിടെ പറയുന്ന പോലെ ചൈതന്യസ്വരൂപം എന്താണെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരവും ഈ ചൈതന്യവുമായിട്ടുള്ള ബന്ധം മനസ്സിലാകും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ശരിയായ രീതിയിൽ ആ ശരീരവും ചൈതന്യവുമായിട്ടുള്ള ബന്ധം അതെങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ ശരിയായ രീതിയിൽ നിർവചിച്ചത് ഭാഷ്യകാരനാണ്, ശങ്കരാചാര്യ. അതിനൊന്നും പതാരം അത്രയും കൃത്യമായി വ്യക്തമായിട്ട് നിർവചിച്ചിട്ടില്ല. അതാണ് അധ്യാസം. യുഷ്മദസ്മത് പ്രത്യേകോചരം എന്ന് പറയുന്നു ഇവിടെ തുടങ്ങിയത്. അതാണ് അങ്ങനെ ഒരു അതിനാണ് ഈ ആത്മാത്മാ അനാത്മാ വിവേചനം എന്നെല്ലാം പറയുന്നു. ആ വിവേചനം ഒരാളെ സംബന്ധിച്ച് അത് വിവേചിച്ചറിയാമെങ്കിൽ പിന്നെ അവിടെ ഭൗതികവും ആധ്യാത്മികതവും ഒന്നും പിന്നെ അവിടെ ശേഷിക്കുന്നില്ല. രണ്ടിനും ഒരു സ്ഥാനവുമില്ല. അതറിയാത്തവർക്കാണ് ബാക്കിയെല്ലാം. എന്നുവെച്ചാൽ ഭൗതികമായ അന്വേഷണങ്ങളോ പഠനങ്ങളോ ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആകാം. എന്താണ് ജീവൻ, ജീവന്റെ നിലനിൽപ്പ് എങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ഭൗതികമായ എല്ലാ പഠനങ്ങളും അവിടെ അവസാനിക്കും. അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ എല്ലാ തലകുത്തിമറിച്ചിലും അവിടെ തീരും. ഈ വിവേചനം ഉണ്ടാകുമ്പോൾ ഇതറിയുന്നിടത്ത് പിന്നെ ഒരു ആത്മീയ അഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ട്. യോഗവും വേണ്ട, ത്യാഗവും വേണ്ട, ഒന്നും വേണ്ട. ഈ വിവേചനം ഇതെന്താണെന്ന് ഈ സംഗതി മനസ്സിലായി കഴിഞ്ഞു എല്ലാം അവസാനിക്കും. കാരണം അത് അത്രയും സ്പഷ്ടമായിട്ടാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു സംശയത്തിനും ഇടകൊടുക്കാത്ത രീതിയിൽ. പിന്നെ അത് മനസ്സിലാകാത്തവരാണ് വേറെ ഓരോ പണി ചെയ്യുന്നതും ചെയ്യിക്കുന്നതും. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഭാഷകാരൻ പറഞ്ഞത് എങ്ങനെയാ അത് മനസ്സിലാക്കിയാണ്? ആ ഒരു അംശമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഇതിന് വേറെ ദൃഷ്ടാന്തമൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞല്ലോ, സർവവ്യാപിയും സർവപരിച്ഛേദ ശൂന്യവുമായിരിക്കുന്ന ഈ ചൈതന്യത്തിന് എന്താ ദൃഷ്ടാന്തം പറയും? ആർക്കും ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. അതിൻ്റെ താതാത്മ്യത്തിന് എങ്ങനെ ദൃഷ്ടാന്തം പറയും? വേറെ ചൈതന്യത്തിൽ നിന്ന് വേറെ ഒന്നുമില്ലല്ലോ. പക്ഷെ ഈ അനുഭവത്തെ എങ്ങനെ ഈ അനുഭവം നിലനിൽക്കുന്നു എന്നുള്ളതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചില ഉപമങ്ങൾ പറയുന്നത്. അതിലേതംശമുണ്ടോ അതെടുക്കുന്നു. അപ്പൊ ഈ അന്യോന്യാധ്യാസം, ഈ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്, തത്വത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. വേറെയുള്ളതിലൊന്നും ഒരു കാര്യമില്ല. മറ്റുള്ളതിലേക്ക് ശ്രദ്ധ പോയാൽ ഇതൊട്ട് മനസ്സിലാകത്തുമില്ല, അങ്ങനെയുണ്ട്. ഇതിൽ തന്നെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഭാഷകാരൻ അവിടെ ഇതിനെ തന്നെയാണ് മുഖ്യമായി പ്രതിപാദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ചൈതന്യവും ജഡവും തമ്മിലുള്ള താതാത്മ്യം, അതാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വിവേചിച്ചറിയുക, ഇതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. അറിയാനും മനസ്സിലാക്കാനും ഒന്നുമില്ല. ആത്മതത്വത്തെ സംബന്ധിച്ച് പിന്നെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ലോകത്തെ സംബന്ധിച്ച് അതൊരുപാട് അറിയാനും മനസ്സിലാക്കാനും ഉണ്ട്. അതൊട്ട് അറിഞ്ഞ് തീരാനും പോകുന്നില്ല. ആവശ്യത്തിനൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നേ ലോകവിജ്ഞാനത്തെക്കുറിച്ച് പറയാൻ പറ്റും. ആത്മവിജ്ഞാനം അങ്ങനെയല്ല, അത് ഒരവസാനമുണ്ട്. അത് സാറിന് പറയും, വിജ്ഞാനത്തിന് അവസാനമില്ല എന്ന് പറയും. ചെല്ലു പറയും വിജ്ഞാനത്തിന് അവസാനമുണ്ടെന്ന്. രണ്ടും ശരിയാണ്. ആത്മവിജ്ഞാനത്തിന് അവസാനമുണ്ട്, ലോകവിജ്ഞാനത്തിന് അവസാനം ഇല്ല. അത് രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ലോകവിജ്ഞാനമാണ്, ബാക്കിയുള്ളതല്ല. അതിന് ആണ് രണ്ടായിട്ട് ഉപനിഷത്ത് തന്നെ പറയുന്നത്, പരാവിദ്യയും അപരാവിദ്യയും. ബാക്കി പറയുന്ന എല്ലാ അഭ്യാസങ്ങളും എല്ലാം ലോകവിജ്ഞാനത്തിൽപ്പെടുന്നതാണ്. യയാ അക്ഷരം അധിഗമ്യത്തെ, ഏതെന്നുകൊണ്ടാണോ ഈ തത്വത്തെ അറിയുന്ന, അതാണ് ശരിയായ വിദ്യ. അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യാസത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ദൃഷ്ടാന്തം അങ്ങനെയാണ്, ഇതാണ് എന്ന് പറഞ്ഞതിൽ ദോഷങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവക്ഷിതമായ അംശത്തെ മാത്രം എടുക്കുക, അത് ഗ്രഹിക്കുക, അത് ഇതാണ് അധ്യാസമാണ്. വൃദ്ധി ഹ്രാസങ്ങളെ അനുഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ശരീരപരിച്ഛിന്നമായ ഈ ചൈതന്യത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി. ശരീരം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം, ഇതിൻ്റെ എല്ലാം ധർമ്മത്തെ താനെന്നും തൻ്റെതെന്നും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഉദാഹരണമായി പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രതിബിംബ ദൃഷ്ടാന്തം. അതവിടെയും കാണാമല്ലോ, സൂര്യൻ ചലിക്കുമ്പോൾ പ്രതിബിംബം ചലിക്കുന്നു, അതാണ് ദൃഷ്ടാന്തം. ആ ചലനം, സൂര്യൻ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നു, ബിംബസൂര്യത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ. പ്രതിബിംബത്തിൽ കാണുന്ന ചലനങ്ങളൊന്നും ബിംബത്തിലില്ല. അതുപോലെയാണ് ഇവിടെ വൃത്തി ഹ്രാസഭക്തമിതി ജലം ഗതം ഹി സൂര്യപ്രതിബിംബം ജലവൃദ്ധോ വർദ്ധതേ. ജലം വർദ്ധിക്കുമ്പോൾ പ്രതിബിംബം വലുതാകുന്നു. ജലഹ്രാസേ ഹ്രസതി, ജലം ചെറുതാകുമ്പോൾ പ്രതിബിംബം ചുരുങ്ങുന്നു. ജലചലനേ ചലതി, ജലം ചലിക്കുമ്പോൾ അത് ചലിക്കുന്നു. കാറ്റടിച്ച് ജലം ചലിക്കുമ്പോൾ പ്രതിബിംബം ചലിക്കുന്നു. കാറ്റുകൊണ്ട് സൂര്യൻ ചലിക്കുന്നില്ല. ഈ സംഗതികളെല്ലാം തന്നെ സംഭവിക്കുന്നു. ഈ ചൈതന്യ ജഡ താതാത്മ്യത്തിൽ ഈ പറയുന്നത് എല്ലാം സംഭവിക്കുന്നു. അതാണ് ജനനവും മരണവും എല്ലാം. അപ്പോൾ ആ താതാത്മ്യത്തെ വിവേചിച്ച് അറിയുന്നവനെ സംബന്ധിച്ച് ചൈതന്യത്തിൽ പിന്നെ ഇതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവന് ജനനവും മരണവും ഇല്ല. അനന്യജായതയും മ്രിയതേ എന്നെല്ലാം പറയുന്നു. ജലചലനേ ചലതി ജലഭേദേ ഭിദ്യതേ, ജലം പലതായിരിക്കുമ്പോൾ പ്രതിബിംബം പലതായിരിക്കുന്നു. ഇത്യവം ജലധർമ്മ അനുയായി, അതാണ് ജലധർമ്മത്തെ അനുസരിച്ചിരിക്കുന്നു പ്രതിബിംബം. അതുപോലെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഈ ചൈതന്യം, അറിവ്, ബോധം, അത് അവിടെ ജലത്തിൻ്റെ സ്ഥാനത്ത് വരും. അന്ധകരണവും ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം, ശരീരം മാത്രമല്ല ബാഹ്യമായ വിഷയങ്ങൾ ഉൾപ്പെടെ ജലധർമ്മങ്ങൾക്ക് സമമാണ്. അതിന് അനുയായി, അതിനനുസരിക്കുന്നു, അനുയായി ഭവതി. അത് പരമാർത്ഥത സൂര്യസ്യ തഥാത്വമസ്തി. പരമാർത്ഥത്തിൽ സൂര്യനിൽ ഈ പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ല. അതുപോലെ ചൈതന്യത്തിൽ അതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതാണ് ഭാഷകാരൻ പറയുന്ന സർവകർമ്മ സന്യാസം എന്നെല്ലാം പറയും. വാചികമായോ മാനസികമായോ കായികമായോ ഉള്ള എല്ലാ ചലനങ്ങളും അത് ചൈതന്യ ഭിന്നമായ സ്ഥാനങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, ബോധം അല്ലെങ്കിൽ അറിവ്. അറിവ് എങ്ങനെയാണ് ചലിക്കുന്നത്? അമൂർത്തമായിരിക്കുന്ന ഒന്നിന് എങ്ങനെ ചലിക്കാൻ പറ്റുന്നു? ക്രിയ എങ്ങനെ സംഭവിക്കും? പക്ഷെ അറിവുണ്ടാകുന്നു, മറയുന്നു എന്നെല്ലാം നമ്മൾ അറിയുന്നു. അത് ഈ താതാമ്യം കൊണ്ടാണ്. പ്രതിബിംബത്തിലെ ചലനം കാണുന്നത് പോലെയാണ് അപ്പോൾ അറിവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിബിംബരൂപത്തിലുള്ള അറിവിനെയാണ്, ബിംബരൂപത്തിലുള്ള അറിവല്ല. അത് സർവവ്യാപിയായിരിക്കുന്നു എന്നിങ്ങനെ ബുദ്ധിയോണ്ട് വിവേചിക്കുന്നു. ബിംബപ്രതിബിംബങ്ങൾ എങ്ങനെയാണ്? ഗുരുവിനത് രണ്ടും ബാഹ്യമായ പ്രത്യക്ഷമായതുകൊണ്ട് പ്രത്യക്ഷമായി തന്നെ ഭേദത്തെ അറിയാൻ പറ്റുന്നു. ബിംബം ചലിക്കുന്നില്ല, പ്രതിബിംബം ചലിക്കുന്നു. ബുദ്ധിയുണ്ട്, അതിനെ വിവേചിക്കാനും കഴിയുന്നുണ്ട്. ഇവിടെ ബാഹ്യ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ചൈതന്യം. പ്രത്യക്ഷമായി ഇതം എന്നിങ്ങനെ കണ്ട് ഇത് ചലിക്കാത്ത ചൈതന്യമാണ്, ഇത് ചലിക്കുന്ന ചൈതന്യമാണ് എന്ന് വിവേചിക്കാൻ കഴിയത്തില്ല. പക്ഷെ ചൈതന്യത്തിന് തന്നെ ചൈതന്യത്തെ അങ്ങനെ വിവേചിച്ചറിയാൻ പറ്റും. അറിവിനാണ് വിവേകം. ആത്മാ അനാത്മാ വിവേകം എന്ന് പറയുന്നു. വിവേകം കൊണ്ട് ഒരാൾക്ക് അത് സാധ്യമാകുന്നു. ഏവം പരമാർത്ഥതോ അവികൃതം ഏകരൂപമപി സത് ബ്രഹ്മ ദേഹാദ്യുപാധ്യന്തർഭാവ ഭജത്തെ ഇവ ഉപാധിധർമാൻ വൃത്തി പരാസാദീൻ. അത് ചൈതന്യത്തിലേക്കും ശരീര ധർമ്മങ്ങളിലേക്കും ആരോപിച്ച് പറയുന്നു. ഏവം എങ്ങനെയാണോ പ്രതിബിംബത്തിലെ ചലനങ്ങൾ, അതുപോലെ പരമാർത്ഥതോ അവികൃതമേകരൂപമപി സത് ബ്രഹ്മ. പരമാർത്ഥത്തിൽ അവികൃതമാണ്, അവിടെ വികാരങ്ങളില്ല, ചൈതന്യത്തിന് ഏകരൂപമാണ്. അത് നാനാ ജീവഭാവത്തിലിരിക്കുന്നില്ല, നാനാ പ്രപഞ്ചഭാവത്തിലും ഇരിക്കുന്നില്ല, നാനാ നാമരൂപാത്മകമായും അതിരിക്കുന്നില്ല. അത് ഏകരൂപമാണ്, ഏകസ്വരൂപമാണ്. ഏകരൂപമപി സദ് ബ്രഹ്മ. അങ്ങനെ ഇരിക്കുന്നതായ ആ ബ്രഹ്മം ദേഹാദ്യുപാധി അന്തർഭാവ ദേഹാദി ഉപാധികളിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേഹാദി ഉപാധികളോട് താതാത്മ്യത്തിലിരിക്കുന്നു. അതങ്ങനെ സംഭവിക്കും. അത് ചൈതന്യത്തിൻ്റെ ഒരു വിശേഷതയാണ്, അതിന് താതാത്മ്യപ്പെടാൻ പറ്റും. ബിംബത്തിൻ്റെ ഒരു വിശേഷതയാണ്, അതിന് പ്രതിബിംബിക്കാൻ കഴിയും. കാരണം അത് പ്രകാശ സ്വരൂപമാണ്. പ്രകാശത്തിൻ്റെ ഒരു യോഗ്യതയാണ് പ്രതിബിംബം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? പ്രകാശമായതുകൊണ്ട് തന്നെ. അപ്പം ഇവിടെ എന്തുകൊണ്ട് താതാത്മ്യം സംഭവിക്കുന്നു? ചൈതന്യമായതുകൊണ്ട് തന്നെ, ബോധമായതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നു, സംഭവിക്കാം. അത് സ്വാഭാവികമായി സംഭവിക്കുന്നു. സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു പോയി. സംഭവിച്ചു പോയ സ്ഥിതിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതതിൻ്റെ സ്വഭാവമാണ്. വസ്തു സ്വഭാവത്തെ ആക്ഷേപിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമായിരിക്കുന്നു എന്ന് ചോദിച്ചു, അങ്ങനെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് സംഭവിക്കുന്നു, അതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണിത് സ്വാഭാവികം, നൈസർഗികം, അനാദി എന്നെല്ലാം പറയുന്നു. അതങ്ങനെ സംഭവിക്കുന്നു മാത്രമാണ്. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണല്ലോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ സംഭവം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട്, എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഒരിടത്തും ഉത്തരമില്ല. ഒരു സ്ഥലത്ത് അതിന് ഉത്തരം കിട്ടത്തില്ല. നമ്മൾ സമാധാനം പറയുന്നതെല്ലാം എങ്ങനെയെന്നുള്ള ചോദ്യത്തിനാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടത്തില്ല. അങ്ങനെ എന്തുകൊണ്ട് ഉഷ്ണമായിരിക്കുന്നു, ഉത്തരമില്ല. പിന്നെ അതിന് എങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭൗതികമായി പോലും ഒന്നിന് സമാധാനം കിട്ടത്തില്ല. അപ്പം പിന്നെ ഇതിനെങ്ങനെ കിട്ടും, ബോധ താതാത്മ്യത്തിന്? പക്ഷെ അത് സംഭവിച്ചു എന്ന് പറയുന്ന അനുഭവം, അതിൻ്റെ വിവേകമെന്ന് പറയുന്ന അനുഭവം. അപ്പോൾ സംഭവിച്ചതിനെല്ലാം വിവേകമാണ് സമാധാനം. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത്, അങ്ങനെ വിവേകം ചെയ്തു കഴിഞ്ഞാൽ അവൻ കൃതകൃത്യനാകുന്നു. പിന്നെ അവന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യം അവനെ അലട്ടുന്നില്ല. അതാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ചികിത്സ നിവൃത്തി അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നു. ചികിത്സ ഉണ്ടെങ്കിലേ ഉള്ളൂ അസ്വസ്ഥത. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതെല്ലാം അറിയുന്നതിനുള്ള ഒരാഗ്രഹം, ജിജ്ഞാസ. ജിജ്ഞാസയാണ് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാകുന്നു. അത് തത്വത്തെ സംബന്ധിച്ചായാലും ശരി, തത്വമല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി, ജിജ്ഞാസയുണ്ടോ അസ്വസ്ഥതയുണ്ടോ? സാർ, നമ്മൾ തത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അല്ല, പരകാര്യത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ. അതെങ്ങനെ, അവൻ്റെ കാര്യം എങ്ങനെ, അതെങ്ങനെ, ഇതെങ്ങനെ, അറിയാതെ സമാധാനമില്ല. അറിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും. ശത്രുവിൻ്റെ കാര്യങ്ങളാണ് അറിയുന്നത്, സന്തോഷം അതങ്ങനെയാണ് ഇങ്ങനെയാണ് ദോഷങ്ങളാണ് എന്നൊക്കെ അറിയും. എപ്പോഴും നമ്മുടെ മനസ്സ് ജിജ്ഞാസയാണ്. ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, അതെപ്പോഴും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥയെ പലപ്പോഴും തിരിച്ചറിയില്ലെന്നേ ഉള്ളൂ. ഇതെന്നെ അസ്വസ്ഥമാക്കുന്നു, അത് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത്, എന്താണ് നിശ്ചിന്തന് അസ്വസ്ഥതയില്ല, നിശ്ചിന്തനായി കഴിഞ്ഞ അവിടെ നിശ്ചിന്തതയാണ് എന്നെല്ലാം പറയും. അതിനാണ് ഇവിടെ പറയുന്നത് ചികിത്സ നിവൃത്തി. അതിന് വിലയൊന്നും പറയും. എവിടെ നിന്നാണോ ഈ ചികിത്സ ഉണ്ടാകുന്നത് അവിടെ തന്നെ അത് അപ്രത്യക്ഷമാകും. അതിനാണ് വിലയോന്ന് പറയുന്നത്. ഇവിടെ പ്രപഞ്ച വിലയോ എന്നുള്ളത് പോലും അങ്ങനെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. അത് വിലയിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നു. ഇവിടെ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യന് ഭൗതികമായ ജിജ്ഞാസകളുണ്ടാവും, അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അത് സ്വാഭാവികമാണ്. മനുഷ്യന് ചികിത്സയുണ്ടാകുന്നു, അതിനെ തുടർന്ന് വരുന്ന ചിന്തകളും പ്രവൃത്തികളും എല്ലാം അവന് സ്വസ്ഥതയും അസ്വസ്ഥതയും കൊടുക്കും. ഈ ആധ്യാത്മികതയുള്ളവരെ സംബന്ധിച്ച് ഇത് ഡബിളാണ്. പിന്നെ ആധ്യാത്മികമായ ചികിത്സയും ഭൗതികമായ ചികിത്സയും രണ്ടുമുണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നതുവരെ ഉണ്ടായിരുന്ന കേവലം ഭൗതികമായ ചികിത്സയും അതിൻ്റെ പ്രശ്നങ്ങളുമാണ്. ആധ്യാത്മികം വന്നു കഴിഞ്ഞാൽ ഇത് ഇരട്ടിയാവും. പിന്നെ ആധ്യാത്മികമായ ചികിത്സയും അത് പരിഹരിക്കാൻ പറ്റത്തില്ല, മറ്റത് പരിഹരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പോൾ അതും പരിഹരിക്കാൻ പറ്റില്ല, ഇതും പരിഹരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരാൾ തലയ്ക്ക് വെടിവെച്ച് ചത്തതൊരു വലിയ ഗുരു. അപ്പോൾ ഇതാണ് വലിയ ഗുരുവാണ്. വലിയ ഗുരു എന്ന് വെച്ചാൽ മന്ത്രിമാരുടെയൊക്കെ ഗുരുവാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നില്ല, അത് ആധ്യാത്മിക ചികിത്സയും നിവർത്തിക്കില്ല, ഭൗതികമായ ചികിത്സയും നിവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ആധ്യാത്മിക വാദികളെല്ലാം ഇതുപോലെ ഇരട്ടി തലവേദന അനുഭവിക്കുന്നവരാണ് മറ്റുള്ളവർക്കുള്ളതിന് ഡബിൾ. പക്ഷെ അത് അവരംഗീകരിക്കാൻ തയ്യാറില്ലെന്നേ ഉള്ളൂ, ആരും സ്വയം അംഗീകരിച്ചു തരത്തില്ല. അംഗീകരിച്ചാൽ അവർക്ക് ഭയമാണ്, നമ്മുടെ ആധ്യാത്മികതയുടെ വില നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയന്നിട്ടത് അംഗീകരിക്കത്തില്ല. വാസ്തവത്തിൽ അങ്ങനെയാണ്, കൂടുതൽ സംഘർഷം അനുഭവിക്കുന്നവരാണ്. അത് അതിനൊക്കെ സംശയമുണ്ടെങ്കിൽ ആധ്യാത്മികമായ ഓരോരുത്തരും പറയുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. പലരും വളരെ രസകരമായ കാര്യമാണ്, പലപ്പോഴും അനുഭവിക്കാറുണ്ട്. നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ ആൾക്കാർ പോട്ടെ, അവരെ വിടാം, ഈ ആധ്യാത്മികമായ ആൾക്കാർ ചോദിക്കുന്ന സ്വാമി എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ എന്നല്ല, ചോദ്യമാണ് എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ അതൊക്കെ അറിയുന്നത്? ചോദ്യം ചോദിച്ചവർ തന്നെ ഓർക്കുക, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു പാഠമാക്കാനാണ്. എന്തിന്? നിങ്ങളുടെ ധാരണ എന്തെന്ന് വെച്ചാൽ ഇത് കഷ്ടപ്പെടാനുള്ള ഒരു പണിയാണെന്നാണ്. എന്തിനാ പിന്നെ എന്തിനാ അതിനിറങ്ങി? ഇത് കഷ്ടപ്പെടാനാണ്, കാരണം നേരത്തെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണല്ലോ. അവസാനം അതുപോലെ തോക്കെടുക്കാൻ വേണ്ടിയിട്ടാണോ? കഷ്ടപ്പാട് എന്തിനാ ഇരട്ടിയാക്കുന്നു? എത്രമാത്രം അംഗീകാരം കിട്ടിയിട്ടുണ്ട്? അല്ല, ഇതൊരു എല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എത്രയൊക്കെ കഷ്ടപ്പെട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇല്ലെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല സ്വാമി, കഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ കപടസ്വാമി, അങ്ങനെ തന്നെ പറയണം. ഇതൊക്കെ എന്നാണോ എന്തോ ശരിയാകുന്നു. അപ്പോ അത് അങ്ങനെ ഒരു ധാരണ, ഇത് അങ്ങനെ ആയിരിക്കണം, കഷ്ടപ്പെടണം എന്നുള്ള ഒരു ധാരണ, അതിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെടാൻ വേണ്ടി ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി ഈ ആധ്യാത്മിക ലോകം, അതിൽ ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവ് വന്നാലോ? എനിക്കെന്തെങ്കിലും കുറവ് വന്നാലല്ല, ആധ്യാത്മികതയ്ക്ക് ഇനി എന്തെങ്കിലും കുറവ് വന്നാലോ? ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാനും കൂടെ അങ്ങ് കഷ്ടപ്പെട്ടേക്കാം, ആധ്യാത്മികത പുഷ്ടിപ്പെടട്ടെ. ഇതൊക്കെയാണ് മനുഷ്യന്റെ ധാരണ. അപ്പോ ഇവിടെ പറയുന്നത് അത് കേവലം ബുദ്ധിയുടെ ഒരു ഭ്രാന്തി മാത്രമാണ്. അങ്ങനെ ഒരാള് കഷ്ടപ്പെടാൻ ഒരുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പാടിൽ തന്നെയായിരിക്കും അവൻ്റെ അവസാനം. അവൻ ഒടുങ്ങുന്നതും ആ കഷ്ടപ്പാടിലായിരിക്കും, ഒരു സംശയവും വേണ്ട. ഉപദേശിമാർ പറയുന്ന പോലെ അവന് രക്ഷയില്ല. പിന്നെ രക്ഷ അത് പിന്നെ അവന് കിട്ടത്തില്ല. അവനും കഷ്ടപ്പെട്ട് തന്നെയാണ്. അവനെന്ന് പറഞ്ഞാൽ അവളെന്നൂടെ ഗ്രഹിച്ചോണം ഞാൻ. പൊതുവെ പറയുന്നതാണ് കഷ്ടപ്പെട്ട് തന്നെ തീരുന്നു. ചിലർക്ക് അത് വാശിയാണ്, കഷ്ടപ്പെട്ടേ മതിയാവും. അപ്പൊ സ്വസ്ഥമായ എന്തെങ്കിലും സാഹചര്യം കിട്ടിയാലും അവരെവിടെയും കഷ്ടപ്പാടുണ്ടാക്കും, എന്നിട്ട് കഷ്ടപ്പെടും, എന്നിട്ട് അതിൽ ആശ്വസിക്കും. അതിൽ ആനന്ദിക്കാൻ പറ്റത്തില്ല, ആശ്വസിക്കും, ഞാനും കഷ്ടപ്പെട്ടല്ലോ എന്ന്. ബഹുമാനിച്ചോട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് കേവലം ബുദ്ധി താതാത്മ്യമാണ്. അപ്പോ ആ താതാത്മ്യത്തിന്റെ സ്ഥാനത്ത് വിവേകം വരണം. വിവേകത്തിന്റെ ഫലമെന്ന് പറയുന്നത് കഷ്ടപ്പാടല്ല, കൃതകൃത്യതയാണ്. പിന്നെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും, പിന്നെ കഷ്ടപ്പെട്ടേ തീരുമെന്ന് വാശിയുണ്ടെങ്കിൽ കഷ്ടപ്പെടുക, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇവിടെ പറയുന്ന ആധ്യാത്മികത എന്ന് പറയുന്ന അതല്ല ഇവിടെ പറയുന്നത്. ഏവം പരമാർത്ഥത്തോ അവികൃതം ഏകരൂപം, അതാണ് അവിടെ വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. ഇത് അപകൃതമാണ്, അതിന് നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം കൊണ്ട് വികൃതമാക്കുകയാണ്, അതാ പറഞ്ഞു. ശരിക്കും അവികൃതമാണ് ഇത് എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഷ്ടപ്പെടാൻ വേണ്ടി അധ്വാനിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഏകരൂപമൊക്കെ വികാരരഹിതമാണ്, അത് വികാരമെല്ലാം കല്പിതമാണ്, താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. സദ്ബ്രഹ്മ ദേഹാദ്യുപാധി അന്തർഭാവ, ദേഹാദ്യുപാധികളോട് താതാത്മ്യത്തിലിരിക്കുന്നുണ്ട്, ഉപാധികളെല്ലാം അന്തർഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അത് വേർതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഭജതേ ഇവ ഉപാധി ധർമാൻ ഭജതേ ഇവ, വാസ്തവത്തിൽ അത് സംഭവിക്കുന്നില്ല. കഷ്ടപ്പാടായാലും സുഖമായാലും രണ്ടും കൽപ്പനയാണ്. ഉപാധി ധർമ്മങ്ങളെ ഭജിക്കുന്നത് പോലെ, ഉപാധി ധർമ്മങ്ങളെ അനുസരിക്കുന്നത് പോലെ, വൃദ്ധി ഹ്രാസാദീൻ, ഉപാധി ധർമ്മങ്ങൾ എന്താണ്? വൃദ്ധി ഹ്രാസാദികൾ എന്നാണ്. ഭജിക്കുന്നത് പോലെ ഏവം ഉഭയോർ ദൃഷ്ടാന്ത ദാഷ്ടാന്തികോർ സാമഞ്ജസ്യ തപരോധ. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു ഇവിടെ ശാസ്ത്രം കൽപ്പിച്ചതാണ് ഈ ഉപമ, ഞാൻ കൽപ്പിച്ചതല്ല. അതിലെ സാമഞ്ജസ്യം പൊരുത്തം അതാണ് കണ്ടെത്തേണ്ടത്, അല്ല വിരോധമല്ല. ആധ്യാത്മികതയിൽ അതാണ് പൊരുത്തം കണ്ടെത്തിയാൽ ഇവിടെ കഷ്ടപ്പാടുകളൊന്നുമില്ല. വിരോധം കണ്ടെത്തുന്നിടത്താണ് കഷ്ടപ്പാടുകളല്ല, പൂർവക്ഷി അതാണ്, ഇവിടെയും വിരോധം കണ്ടെത്തുന്നതാണ്. ആ വിരോധം കണ്ടെത്തുന്നതിനാണ് പലയിടത്തും ഭാഷ്യകാരൻ തന്നെ സംസാരത്തെ വളരെ ഭീകരമായി ചിത്രീകരിക്കുന്നതാണ്. അത് വൈരുദ്ധ്യമുള്ള മനസ്സുകളിലാണ് ആ ഭീകരത നിലനിൽക്കുന്നത്. മറിച്ച് സാമഞ്ജസ്യം പൊരുത്തമുള്ളിടത്ത് ആ ഭീകരതയൊന്നുമില്ല. അതുകൊണ്ട് സാമഞ്ജസ്യ, ഇതിൽ നല്ല പൊരുത്തമുണ്ട് ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ. ഇത്രയുള്ള താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വിവേകം കൊണ്ട് അത് ഈ താതാത്മ്യം സത്യമല്ലെന്നറിയുക, അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സംഭവിക്കുന്നത് ആണ് ചിത്തലയം എന്നെല്ലാം പറയുന്നു, പ്രപഞ്ചലയം എന്നെല്ലാം പറയുന്നു. ആ ചികിത്സാ നിവൃത്തി അതാണ്. അല്ലാതെ പ്രപഞ്ചത്തെ ലയിപ്പിക്കാനൊന്നും ആർക്ക് സാധ്യമായ കാര്യമില്ല. വേണമെങ്കിൽ അങ്ങേയറ്റം വന്നാൽ തൻ്റെ ചിത്തത്തെ ഒന്ന് ലയിപ്പിക്കാം, ബോധശൂന്യനാകാം, അതിൽ നിന്നപ്പുറം ഒന്ന് സംഭവിക്കത്തില്ല. അപ്പോ മനസ്സടങ്ങുക എന്നെല്ലാം പറയുന്നതാണ്, നിശ്ചിന്തനാകുക എന്നെല്ലാം പറയുന്നത് ഇതാണ്, ഈ ചികിത്സ നിവൃത്തിയാണ്. ഈ തത്വത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം അതവസാനിക്കുക, വിവേകം കൊണ്ട് അതവസാനിക്കുക എന്നുള്ള, പ്രപഞ്ചത്തെ അറിയാനുള്ള ആഗ്രഹം അതിനവസാനമില്ല. അത് ശരീരമുള്ളിടത്തോളം കാലം അതറിഞ്ഞേ മതിയാവും എന്നും അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അറിഞ്ഞില്ലെങ്കിൽ ശരീരയാത്ര മുമ്പോട്ട് പോകത്തുമില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും അഭ്യാസം കാണിക്കുന്നതല്ല ആധ്യാത്മികത എന്ന് പറയുന്നു. പിന്നെ അവിടെ വിവേകം വേണം, ആവശ്യമുള്ള അറിയണം, ആവശ്യമില്ലാത്ത അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരീരയാത്ര മുന്നോട്ട് പോകുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേ അവിടെ ചികിത്സ നിവൃത്തി ഒരിക്കലും ഉണ്ടാകാറില്ല. മനസ്സിലെപ്പോഴും ജിജ്ഞാസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തന്നെ മുമ്പിൽ കാണുന്ന അതെന്താണ്, ഇതാണ് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്ത ഒഴിവാക്കും. പക്ഷെ തത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് ഇത് താതാത്മ്യമാണെന്നറിഞ്ഞാൽ അവിടെ എന്താണ് ഇതിൻ്റെ പരമാർത്ഥം എന്നറിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചികിത്സ അവസാനിക്കും. പിന്നെ അവിടെ കഷ്ടപ്പെട്ടേ തീരും എന്ന് നിർബന്ധമൊന്നുമില്ല. അത് സാമഞ്ജസ്യ അവിരോധ. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, ഞാൻ പറഞ്ഞ ഉപമയിൽ യാതൊരു വിരോധവുമില്ല, നല്ല പൊരുത്തമുള്ള കാര്യമാണ്. അതിലൂടെ തത്വത്തെ മനസ്സിലാക്കുക, അതാണ് മുഖ്യം.